പതിനെട്ടാം ദശകം. പേരാണ്ടോൻ ധ്രുവകുലജാതൻ അംഗരാജനുണ്ടായി, തനയൻ അവനു പേരുവേനൻ ദുഃഖിച്ചു, നിജസുത ദുഷ്ടചേഷ്ടമൂലം ഭക്ത്യാചെന്ന് അടവിയണഞ്ഞു രാജവര്യൻ. പാപത്തിൻ ഭയമവനില്ല ഭൂപനെന്നാൽ, പൗരന്മാരവനവണങ്ങി ശക്തിമൂലം എല്ലാരും നിജബലമേന്മ വാഴ്ത്തുവാനായി കൽപ്പിച്ചു. തവ ഭജനം മുടക്കിയെങ്ങും ചെന്നെത്തി മുനിജനമോതുവാൻ ഹിതത്തെ ഗർവിഷ്ഠൻ. ത്രിഭുവനനാഥനില്ല വേറെ നിന്ദിച്ചു ഹരിയെ മുനീന്ദ്രശാപവന്നിക്ക നേരം. ശലഭസമൻ നശിച്ചുവേനൻ പാലിക്കാൻ കലരയകറ്റി യോഗി വൃന്ദം മാതാവിൻ സവിധമണഞ്ഞു തൻ മൃതാംഗം. പാപത്തെ കളവതി ഉരുവും കടഞ്ഞു കൈത്തണ്ടിൽ തിരുവടിയും ജനിച്ചുപോലും. വിഖ്യാതൻ പൃഥുവീതി താപസേന്ദ്ര ചൊന്നാർ സ്വാതേറും മൊഴിയിലറിഞ്ഞു ഭാവി വീര്യം. ശ്രീ ഉള്ളിൽ കരുതിയ ഭൂവെ വേനഭീത്യ നീ വില്ലിൻമുന അതിനാൽ അതിക്രമിച്ചു. പാത്രത്തിൽ കറവു നടത്തി ഭൂമി ഗോവായ് വത്സന്മാർ സുരതി തൊട്ടു വംശമുഖ്യർ അന്നം തൊട്ട് അഭിലഷിതങ്ങളൊക്കെ നേടി. നിന്നാലെന്ന് അഖിലർ തടസ്ഥമേതുമെന്നേ യജ്ഞം ചെയ്വത് അവനവനെ ഭജിച്ചു. നീയും നൂറാമത്തതിനു തുടങ്ങി അശ്വമേധം സ്പർശിച്ചു ശതമുഖനും ഹരിച്ചിതശ്വം. തൊൽപുത്രൻ പരിചുരടക്കി നീചവേഷം. ദേവേന്ദ്രൻ പല ഉരുവാചിയേകരിച്ചു. ഹോമിപ്പാരവന് മുനീന്ദ്രനും മുതിർന്നാർ രോധിച്ചു. കമലജനം സമാപ്തമായി യാഗം നീ നിജതനു വൈഷ്ണവം സ്തുതിച്ചു. ത്വൽഭക്തിത്തികൗവരം വരിച്ചു ധന്യൻ ഗംഗാന്തം. പരിചുടമർന്നിരുന്നിടുമ്പോൾ യോഗീന്ദ്രർക്ക് അതുലഹിതോപദേശമേകിനി. അന്നാൾ സനക സനന്ദർ മുന്നിലെത്തി വിജ്ഞാനം സനക സനന്ദരേകിനിയും. കാട്ടിൽ പോയി പരമതപസ്സു ചെയ്തു നിന്നെ അമ്മട്ടിൽ തവ തനുവാം പൃഥോ ഭവാനൻ രോഗൗഘം കളയുക വാതകേകവാസ.